ജാടി മേഘമേ സഞ്ചാരി മേഘമേ കല്യാണമാലകൾ കുന്നോളം വാങ്ങിവാ കുഞ്ഞോളം തുള്ളുമീ വെള്ളാമ്പൽ പൊയ്കൾ ചില്ലോല കാറ്റുമായി കണ്ണാടി മഞ്ചൽ താനാടുമീ കൺകോണിലെ മേൻ മേലേ മോഹവിൻ